ഇരുപത്തിമൂന്നാം ദശകം. പ്രാചേതസൻ ഭഗവതർച്ചന ചെയ്തു മറ്റേ ദക്ഷൻകരേ, പ്രജകൾ തൻ ഗുണകാംക്ഷിയായി. നീ എട്ടുകൈകളും ഇണങ്ങി വിളങ്ങി മുന്നിൽ ഭക്തൻ അസിഗ്നുവധുവും വരവും കൊടുത്തു. തൽ പുത്രരായി ആയുധമായിരവും പുരാനെ ശ്രീ നാരദോക്തിയിലണഞ്ഞു നിവൃത്തിമാർഗം. ദക്ഷൻ ശപിച്ചു മുനിയെ സ്ഥിരമായി നിൽക്കായികെങ്ങും വരിച്ചു വരമായി മുനിഭക്തവര്യൻ. വംശങ്ങൾ തീർത്ത് അറുപതാത്മജമാർ നിമിത്തം തൗഹിത്രപുത്രനുളവായത വിശ്വരൂപൻ. നിന്നെ സ്തുതിച്ചു ജയമീന്ദ്രനു നൽകി പോലും സർവം ജയിപ്പതു ഭവാന്റെ മഹത്വമോർത്താൽ. അശൂരസേന മതിലങ്ങൊരു ചിത്രകേതു ഭൂപൻ ജയിച്ചു സുതകാംക്ഷയുടെ അങ്കിരസിന്മാഹാത്മ്യമൂലമൊരു പുത്രനയം ലഭിച്ചു. കൊന്നു സപത്നികൾ തനൂജന ദുഃഖമാണ്ടു. ശ്രീ അങ്കിരസിനോട് ചേർന്നു ദയാർദ്രനായി ശ്രീ നാരദൻ നൃപസുതന്നു കൊടുത്തു ജീവൻ. ഞാൻ ആരുടെ മകൻ, അവൻ്റെ ഗിരം ശ്രവിച്ചു മോഹം വെടിഞ്ഞു ഹരിസേവകനായി നൃപാലൻ. ശ്രീനാരദോക്ത ഭഗവത്സ്തവ മന്ത്രപൂർവം ചെയ്തു തവം നൃപൻ അനന്തതനോ ഭവാനേ. വിദ്യാധരാധിപതിയായവൻ ഏഴുനാൾ കൊണ്ട് ഉൾപ്രീതിയോടു തവ സേവ തുടർന്നു വീണ്ടും. നീയും മൃണാളധവളാകൃതിയിൽ സഹസ്രശീർഷങ്ങൾ പൂണ്ടു പല സിദ്ധജനം സ്തുതിപ്പോൻ. പ്രത്യക്ഷമായ ചിരമാ നൃവരൻ തെളിഞ്ഞു തത്വാവബോധപരമേകി ഭവാൻ മറഞ്ഞു. ആ വിഷ്ണുഭക്തകുലമൗലി അനേക ലക്ഷം വരുഷങ്ങൾ ഹരിഷമതിയായി ഭുവനങ്ങൾ തോറും പാടിച്ച സുന്ദരകളാൽ തവമേന്മ സംഘഭാവം മുറക്കുറച്ചു ലളിതം സുഖമായി ചരിച്ചു. സംഘപ്രസക്തികളവാൻ തവ ചോദനത്താൽ കൈലാസമാമലയണഞ്ഞു മഹാസദസ്സിൽ. പുച്ഛിച്ചു ശങ്കരനെ വല്ലഭയെ അശംഗമംഗത്തിലേറ്റിയവനെ ഉമയും ശപിച്ചാൾ. അർത്ഥിച്ചതില്ല ഇളകിടാധിക ശാപമോക്ഷം വൃത്രാസുരാഖ്യനവനേറ്റു സുരേന്ദ്രനോടും. ഭക്ത്യാത്മതത്വം അടരിൻ്റെ നടുക്കു ശത്രു ശക്രനു നൽകി അവനങ്ങയിലാണ്ടു ചിത്രം. തൊൽസേവ ചെയ്തു ഗീതി ഇന്ദ്രവധം നടത്തും പുത്രനും മിത്രരെ മരുത്തുകളെ കിടച്ചു. ദുഷ്ടങ്കലും ശുഭമണപ്പു ഭവൽപ്രസക്തി കാത്തിയിടുകൻ ഉടൻ ഗുരുവായൂരപ്പ.